കാരണ വ്യതിരിക്തത്വാ കാര്യസ്യ കഥമസ്ഥിത കാരണ അമ്പ്യതിരിക്തത്വാ കാര്യസ്യ അസ്ഥിത നഭവതി കഥം ഭവതി നഭവതി അത അതിനാൽ അതിനാൽ അക്കാരണത്താൽ എന്തുകൊണ്ട് തഹാന്ന് പറയുന്ന ഹേതുവിനെ പറയണം അതുകൊണ്ട് ഹേതുകൊണ്ട് കാരണസ്യ നാസ്തിത കഥം അസ്ഥി കാരണ ഇല്ലാതാകുന്നത് എങ്ങനെ അതുകൊണ്ട് കാരണം ഇല്ലാതാകുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നു കാരണത്തിൽ നാസ്തിത്വം ഇല്ലായ്മ വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം കാര്യമില്ലെന്നാണ് പറയുന്നത് ആദ്യം പറഞ്ഞെന്താണ് കാര്യസ്യ അസ്ഥിത ന ഭവതി കാര്യത്തിന് അസ്തിത്വം ഇല്ലെന്ന് വേണ്ട അതുകൊണ്ട് കാരണത്തിന് നാസ്തിത്വം ഇല്ലെന്നാണ് കാര്യത്തിന് അസ്തിത്വം ഇല്ല അതുകൊണ്ട് കാരണത്തിന് നാസ്തിത്വം ഇല്ലെന്ന് പറഞ്ഞാൽ തമ്മിൽ എന്താ ബന്ധം അതുകൊണ്ടെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞു കാര്യത്തിന് അസ്തിത്വം ഇല്ല എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന് അസ്തിത്വം അത് മനസ്സിലായി പ്രപഞ്ചത്തിന് അസ്തിത്വം ഇല്ല അതുകൊണ്ട് എന്ന് പറയാം എന്ന് പറയുന്നത് ശരിയാണ് കാരണം പ്രപഞ്ചത്തില് അസ്തിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു എന്താണ് പ്രപഞ്ചത്തിന്റെ അസ്തിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ അസ്തിത്വം അനുഭവപ്പെടുന്നില്ലെന്നർത്ഥം പ്രപഞ്ച അസ്തിത്വം എല്ലാവരും അനുഭവിക്കുന്നതാണ് പ്രപഞ്ചാസ്തിത്വം അനുഭവിക്കുന്നുണ്ട് ഈ പ്രപഞ്ച അസ്തിത്വം നമ്മൾ അനുഭവിക്കുന്നത് നിഷേധിക്കാൻ പറ്റില്ല പക്ഷെ അത് പ്രപഞ്ചത്തിൻ്റെതല്ലെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിൻ്റെ ഉണ്മ നമ്മൾ അനുഭവിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെതല്ല ഇന്ന് പ്രപഞ്ച കാരണത്തിൻ്റെതാണ് അതാണ് അതഹ എന്ന് പറയുന്നത് അപ്പോൾ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം അനുഭവിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരസ്തിത്വമുള്ള ഒന്ന് വേണം എന്തുകൊണ്ടത് പ്രപഞ്ചത്തിൻ്റെതായിക്കൂടാ പ്രപഞ്ചത്തിന് സ്വതന്ത്രമായ അസ്തിത്വം ഇല്ല അതാണ് ഈ ഇവിടെ പറയുന്നത് ആ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം അനുഭവിക്കുന്നില്ലെന്ന് ഇപ്പോൾ ലോകം ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ ജനങ്ങളതിനെ ചോദ്യം ചെയ്യുന്ന എന്തുകൊണ്ട് ലോകം ഉണ്ടെന്നുള്ള അനുഭവം ഉണ്ടല്ലോ പിന്നെ ഇല്ലാത്ത ഒന്നൊരാൾക്ക് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അപ്പൊ അതിന് അദ്വൈതികൾ കണ്ടെത്തുന്ന വ്യക്തിയാണ് പ്രപഞ്ചം ഉണ്ടെന്നുള്ള അനുഭവത്തെ നിഷേധിക്കുകയല്ല അതിനംഗീകരിക്കുന്നു പക്ഷെ അത് പ്രപഞ്ചത്തിൻ്റെതല്ല അതിൻ്റെ കാരണമായിരിക്കുന്ന ഏതോ അതിൻ്റെതാണ് അപ്പോൾ കഥം അത് ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കാരണത്തിനും അസ്തിത്വം ഇല്ലാതെന്ന് കഴിഞ്ഞാൽ എന്തുവരും പ്രപഞ്ചത്തിന്റെ അസ്തിത്വം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അന്യഥാനുപത്തി എന്ന് പറയുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അസ്തിത്വത്തെ അനുഭവിക്കണമെങ്കിൽ പ്രപഞ്ച കാരണത്തിൽ ഒരസ്തിത്വം ഉണ്ടായാലേ പറ്റും പ്രപഞ്ച കാരണത്തിൽ അസ്തിത്വം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് സ്വയം ഉണ്മയായതുകൊണ്ട് അതിൽ അസ്തിത്വം ഉണ്ടെന്ന് പറയുന്നതിന് പ്രപഞ്ച കാരണം ഉണ്മയായതുകൊണ്ട് അത് പ്രപഞ്ചത്തിൽ അനുഭവിക്കുകയാണ്. അങ്ങനെ അനുഭവിക്കാൻ വേണ്ടി പിന്നിൽ അതിൻ്റെ പിന്നിൽ ഒരു അസ്തിത്വമുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ അസ്തിത്വം അനുഭവിക്കുന്നു എന്ന് പറയുന്ന എല്ലാവർക്കും അനുഭവമുള്ള കാര്യവും സർവസമ്മതമായ ഒരു കാര്യമാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അത് പ്രപഞ്ചത്തിൻ്റേത് അല്ല, അതിൻ്റെ പിന്നിലുള്ള ഒരസ്തിത്വമാണെന്ന് പറയുന്നിടത്താണ് തർക്കം വരുന്നത്. അതൊരു തർക്ക വിഷയമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു അസ്തിത്വം ഉണ്ടോ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ? അത് ഉണ്ടെന്നാണ് യുക്തി കൊണ്ടുകൂടെ സമർത്ഥിക്കുന്നത്. പ്രപഞ്ചത്തെ എന്താണ് ഭൗതികമായിട്ടാണ് പരിശോധിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ എന്നൊന്നും ചിന്തിക്കാൻ ഒക്കത്തില്ല. കാരണം എന്ത് ചിന്തിച്ചാലും അത് പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇവിടെ ഈ പറയുന്ന അദ്വൈത ചിന്തയിലാണ് പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ എന്നൊരു ചിന്ത വരുന്നത്. ഭൗതികമായി അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. പരമാവധി ചിന്തിച്ചാൽ എന്തുവരും? പ്രപഞ്ചത്തെ തന്നെ, പ്രപഞ്ചത്തിൻ്റെ നമുക്കിപ്പോൾ അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ഒരു സൂക്ഷ്മഭാവം, അതുവരെ ഭൗതികമായി മനുഷ്യന് ചിന്തിക്കാൻ പറ്റും. സയൻസിനൊക്കെ അത്രയും ചിന്തിക്കാൻ പറ്റും. പ്രപഞ്ചത്തിനപ്പുറം എന്നൊരു ഒരു കാഴ്ചപ്പാടേ ഭൗതിക ശാസ്ത്രത്തിന് പറ്റില്ല, സയൻസിന് പറ്റില്ല. ഇവിടുത്തെ ഈ തത്വചിന്തയാണ് പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിന് അപ്പുറം അങ്ങനെ ഒന്നുമില്ല. പ്രപഞ്ചാതീതം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. പ്രപഞ്ചാതീതമായിരിക്കുന്ന ഒന്നിൽ നിന്ന് പ്രപഞ്ചം എന്ന് പറയുന്ന തത്വചിന്തയിൽ മാത്രം വരുന്ന കാര്യമാണ്. അപ്പോൾ പ്രപഞ്ചാതീതം എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് ഉണ്ട് എന്നുള്ളത് സിദ്ധാന്തപരമായി അംഗീകരിക്കുകയാണ്. വേണമെങ്കിൽ അതിനൊരു സങ്കല്പമെന്നോ അല്ലെങ്കിൽ അതിനൊരു ഭാവന എന്നോ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അങ്ങനെ ഒന്നും ഉണ്ടാവണം എന്നാണ്. അങ്ങനെ ഒരു ഉണ്ടാകണം, അത് ഉണ്മയായിരിക്കും. നാസ്തിതാന എന്ന് പറഞ്ഞാൽ അത് ശൂന്യമല്ല. പ്രപഞ്ചാതീതമായി ഒരു ശൂന്യത അതിവിടെ അംഗീകരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞെന്താണ് കഥം കാരണസ്യ നാസ്തിത കഥം. കാരണത്തിന് ഇല്ലായ്മ എങ്ങനെ ഉണ്ടാവും? ഇല്ലായ്മ എന്ന് വെച്ചാൽ ശൂന്യത അതങ്ങനെ ഉണ്ടാവും. പ്രപഞ്ചത്തെ നിഷേധിച്ചൊരു ശൂന്യത്തെ എത്തിച്ചേരുക, അതൊരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അത് അസ്ഥിയാണെന്ന് പറയുന്നു. അസ്തിത്വം എന്ന് പറയുന്നതിന്റെ നേരെ വിപരീതമാണ് ശൂന്യത. ശൂന്യതയുടെ വിപരീതമാണ് അസ്തിത്വം. ബൗദ്ധന്മാരൊക്കെ പറയുന്ന ശൂന്യത അതിനെ നിഷേധിക്കുകയാണ്. ബൗദ്ധന്മാർ ആര് പറഞ്ഞാലും അതിനവിടെ നിഷേധിക്കുകയാണ്. നാസ്തിത നാസ്തിത എന്ന് വെച്ചാൽ ശൂന്യതയാണ്, അതില്ല. അസ്തിത്വ അഭാവം എന്ന് വെച്ചാൽ ശൂന്യത, അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗദ്ധന്മാർ ആരാണോ ഒരു ശൂന്യം എന്ന് പറയുന്നവര് പറയുന്ന അതിനെ നിഷേധിക്കുന്നു. അതാര് പറഞ്ഞു? അങ്ങനെ ഒരു ശൂന്യതയാണെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ അസ്തിത്വബോധം ഉണ്ടാകത്തില്ല. അല്ല, പ്രപഞ്ചത്തില് നമ്മൾ അനുഭവിക്കുന്ന ഈ അസ്തിത്വം പ്രപഞ്ചത്തിന്റേത് തന്നെ എന്ന് പറയുന്നതാണ് ഭൗതികവാദം. ഇത് പ്രപഞ്ചത്തിന്റെ തന്നെ, ഇതിന്റെ പിന്നിൽ വേറെ ഒന്നുമില്ല. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം അതാണ് ഈ അസ്തിത്വം. ഭൗതികമാവും അല്ല, അതിന് പിന്നിലുള്ള ഒരു അസ്തിത്വം എന്ന് പറഞ്ഞാൽ അത് ഭൗതിക അതീതമാണ്. ഇപ്പോൾ അസ്തിത്വം ശരിക്കും അത് ഭൗതികമല്ല, പ്രപഞ്ചാതീതമാണ്. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ പ്രപഞ്ചാതീതമായിരിക്കുന്ന അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ പാടെ നിഷേധിക്കുന്നതാണ് അപവാദം എന്ന് വെച്ചാൽ നിഷേധം. അദ്വൈതികൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അസ്തിത്വത്തെ സംബന്ധിച്ച് രണ്ട് ചിന്താഗതികളുണ്ട്. ഈ അസ്തിത്വം ഉണ്മ നമ്മൾ അനുഭവിക്കുന്നത് കേവലം നമ്മുടെ ബോധത്തിന്റെ ഒരു സൃഷ്ടിയാണ്. നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി ഇരിക്കുന്നു, വ്യക്തിയെ നമുക്ക് ആ വ്യക്തിയെ പരിചയമില്ല. ശരിക്കും ആ വ്യക്തിയെ കുറിച്ച് നമുക്ക് ബോധ്യമില്ലെങ്കിൽ നമ്മൾ പറയും ഇയാളൊരു നല്ലവനാണ് അല്ലെങ്കിൽ ഇയാളൊരു ദുഷ്ടനാണ്, രണ്ടും പറയാനുണ്ട്. നമുക്ക് വ്യക്തിയെ പരിചയമില്ലെങ്കിൽ നമ്മൾ പറയും. അപ്പോ നന്മയും തിന്മയൊക്കെ നമ്മുടെ ബോധത്തിന്റെ സൃഷ്ടിയാണ്, വ്യക്തിയിൽ ആരോപിക്കുന്നത്. എന്തുകൊണ്ട്? വ്യക്തിയെ കുറിച്ച് നമുക്ക് അറിയില്ല, അറിയില്ലെങ്കിൽ നമ്മൾ പറയും നന്മയും തിന്മയൊക്കെ ആരോപിക്കും. അതിൽ പ്രപഞ്ചം നമ്മുടെ അനുഭവത്തിന് വിഷയമാണ്. ആ പ്രപഞ്ചത്തിൽ നമ്മുടെ ബോധം ഒരു അസ്തിത്വത്തെ ആരോപിക്കുകയാണ്. അത് ബോധത്തിൻ്റെതാണ് എന്നൊരു കാഴ്ചപ്പാടാണ്. അസ്തിത്വം ബോധത്തിൻ്റെതാണ്. അതിനെ ഒന്ന് പരിഷ്കരിച്ച് പരിഷ്കരിച്ചാണ് അദ്വൈതി പറയുന്നത് ആ അറിവ് അത് തന്നെയാണ് സത്ത്, സത്ത് തന്നെയാണ് ചിത്ത്, അതാണ് ബ്രഹ്മം എന്നെല്ലാം പറയുന്നു. ഇനി മറ്റൊരു കാഴ്ചപ്പാടുള്ള എന്താണ്? ഈ അസ്തിത്വം എന്ന് പറയുന്നത് അത് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉള്ളതാണ്, അവിടെ ഉള്ളതിനെ നമ്മൾ അറിയുകയാണ്. തർക്കീയന്മാരും മറ്റും അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ബോധ സൃഷ്ടിക്കുന്നതല്ല, ബോധത്തിലുള്ളതല്ല, വസ്തുവിലുള്ളതാണ് അസ്തിത്വം. വസ്തുവിൽ സത്തയിരിക്കുന്നു, അതിനെ നമ്മൾ അറിയുന്നു. വസ്തുവിൽ സത്തയിരിക്കുന്നു അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഭൗതികമായി പോകും. അപ്പൊ വസ്തുവിന്റെ സത്ത നമ്മൾ അറിയുന്നു, അത്രയേ ഉള്ളൂ. താർക്കീയന്മാരും മറ്റും അങ്ങനെയാണ്, വൈകായികന്മാരും. അദ്വൈതി പറയുന്ന എന്താണ്? സത്ത ബോധത്തിൻ്റെതാണ്, ബോധം തന്നെ സത്താരൂപത്തിലിരിക്കും. അതാണ് ഗുരു കൂടെ സ്വീകരിച്ചിരിക്കുന്നത്. അത് പ്രപഞ്ചകാരണമായിരിക്കും. അത് ശൂന്യമാകാൻ പറ്റത്തില്ല. ശൂന്യമായാൽ പ്രപഞ്ചത്തിൽ നമുക്ക് അസ്തിത്വ അനുഭവം ഉണ്ടാകത്തില്ല. പ്രപഞ്ചത്തിൽ അസ്തിത്വ അനുഭവം ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിലൊരു സത്ത, ഇത് പ്രപഞ്ചത്തിൻ്റെതാകാൻ വഴിയില്ല. കാരണം പ്രപഞ്ചസത്യമല്ല, പ്രപഞ്ചസത്യമല്ല എന്നുള്ളത് എങ്ങനെ വിശദീകരിക്കും? യുക്തിയിലൂടെ വിശദീകരിക്കും, യുക്തിയിലൂടെ വിശദീകരിക്കും. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, യുക്തി കൊണ്ട് തന്നെ വിശദീകരിക്കും. ആ അദ്വൈതത്തെയാണ് ഇവിടെ പറയുന്നത്. ശങ്കരാചാര്യർ പറയുന്നത് തന്നെയാണ്, അവിടുത്തെ ആവർത്തിച്ച് പറയുന്ന കാര്യം തന്നെ. അതിന്നൊരു വ്യത്യാസം കൂടെ കണ്ടെത്താൻ പ്രയാസമാണ്. എന്താണ് ഇനി മനനമാലയിൽ പറയുന്നതാണെങ്കിലോ? സർവം ഖല്ലിതം അദ്വൈതം. അതും ഇത് തന്നെ പറയുന്നു, സർവവും അദ്വൈതമാണ്, സർവവും അദ്വൈതം എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് സർവവും അസ്തിത്വമാണ്. ദേഹം നാനാസ്തി, നാനാത്വം ഇല്ല. അപ്പൊ ഇവിടെ നാനാത്വത്തെ നിഷേധിക്കുകയാണ് പൂർണമായിട്ട്. അങ്ങനെ ഒന്നില്ല, അദ്വൈതം, അദ്വൈതമേ ഉള്ളൂ, നാനാത്വമില്ല എന്ന് പറയുന്നു. അവിടെ നാനാത്വം എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്, പ്രപഞ്ചത്തെ നിഷേധിക്കുകയാണ്. സാറിന് പറയാറുണ്ട് എന്താണ്, ഏകത്വത്തിൽ നാനാത്വം, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയും. അപ്പോ അങ്ങനെ പറയുന്നിടത്ത് രണ്ടിനെ അംഗീകരിക്കുകയാണ്, ഏകത്വത്തിൽ നാനാത്വമുണ്ട്, നാനാത്വത്തിൽ ഏകത്വമുണ്ട്. ഗുരു ഇവിടെ അതല്ല ചെയ്യുന്നു, അദ്വൈതത്തെ അംഗീകരിക്കുന്നു, നാനാത്വത്തെ നിഷേധിക്കുന്ന ഇഹ ഇവിടെ നാനാ ന അസ്ഥി, നാനാത്വം ഇല്ല. നാനാത്വം ഇവിടെ അദ്വൈതത്തെ അംഗീകരിക്കുന്നുള്ളൂ, നാനാത്വത്തെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അതാണ് കാര്യസ്യ കഥം അസ്ഥിത. അപ്പൊ ആ പദ്യവും ഈ പദ്യവും ദർശനമാനയും മനനമാനയും പറയുന്ന ഒരു ആശയം. ഇപ്പൊ സാധാരണ പറഞ്ഞു വരുന്ന ഏകത്വത്തിൽ നാനാത്വം, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഇവിടെ യോജിക്കത്തില്ല. ഇവിടെ നാനാത്വത്തെ സ്പഷ്ടമായി നിഷേധിക്കുകയാണ്, അപവദിക്കുകയാണ്, അപവാദം എന്ന് വെച്ചാൽ നിഷേധം. അതുകൊണ്ട് നാനാത്വത്തെ അംഗീകരിക്കാനേ പാടില്ല. അംഗീകരിച്ചാലോ മൃത്യു സമൃദ്ധം ആപ്പനോഗി, മരണത്തിൽ നിന്നും മരണത്തെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ സാധാരണ പറഞ്ഞു വരുന്ന, അദ്വൈതികൾ പറഞ്ഞു വരുന്ന സംസാരം, ജനന മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേ മുക്തി ഇല്ലാതെ. മുക്തി എന്ന് പറയുന്നത് എന്താണ്? ജനന മരണങ്ങൾ ഇല്ലാതിരിക്കുക. ജനന മരണങ്ങൾ ഇല്ലാതിരിക്കുന്നത് ആത്മാവിനാണ്. അപ്പോ ഈ ദേഹത്തോടും മറ്റും താതാത്മ്യപ്പെട്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവസാനിക്കുന്നതിന് ഈ നാനാത്വത്തെ നിഷേധിച്ച് സർവം അദ്വൈതമാണ് എന്നുള്ള അറിവുണ്ടാവും. സർവം അദ്വൈതമാണെന്നുള്ള അറിവുണ്ടാവുമ്പോൾ ദേഹതാതാത്മ്യം വരുന്ന അവിദ്യ അത് നശിക്കുന്നു. ദേഹതാതാത്മ്യം നശിച്ചു കഴിഞ്ഞാൽ, അഹംബോധം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജനനവുമില്ല, മരണവും. അദ്വൈത ബോധത്തിൽ ജനന മരണങ്ങളില്ല. മറിച്ചാണെങ്കിലോ മൃത്യു സമൃദ്ധം ആപ്പനോദി, അവൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യും. യോ വൈ നാനേഹ പശ്യ, യോ വൈ ആരാണോ നാനാത്വം ഇഹ പശ്യ, നാനാത്വത്തെ കാണും. അപ്പൊ നാനാത്വം കാണാനേ പാടില്ല എന്നാണ് അദ്വൈതത്തിന്റെ വളരെ യാഥാസ്ഥികമായ കടുത്ത നിലപാടാണ് അവിടെ പറഞ്ഞത്. പിന്നെ ആൾക്കാർ സാധാരണ സ്റ്റേജ് പ്രസംഗങ്ങളുടെ ഏകാത്വത്തിൽ നാനാത്വം, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയും, പക്ഷെ അതിലൂടെ യോജിപ്പിക്കാൻ പറ്റത്തില്ല, നിഷേധിച്ചുള്ളതാണ്. അദ്വൈതം അതൊന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള നിലപാടാണ് ഇവിടെ സ്വീകരിച്ചത്. ആത്യന്തികമായി ഇതേ നിലപാട് തന്നെ ശങ്കരാചാര്യ സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അദ്വൈതികൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എങ്ങനെ പറയാം പ്രപഞ്ചം സത്തെന്ന് പറയാം, പിന്നെ എന്ത് പറയാം അസത്തെന്ന് പറയാം, പിന്നെ സത്വമല്ല അസത്വമല്ലെന്നും പറയാം. ഇതൊക്കെ അദ്വൈതികൾ ഇതൊക്കെ പറയുന്നത് എങ്ങനെ? യുക്തി ഉപയോഗിച്ചു, യുക്തിപരമായി ഇതൊക്കെ സമർത്ഥിക്കാം. അതെല്ലാം ചെയ്യും അദ്വൈതത്തിന്, ഇതെല്ലാം പതിവ് തന്നെ. ഏതെങ്കിലും ഒന്നാണ് അദ്വൈതം എന്ന് പറയേണ്ട കാര്യം, അതിവിടെയും പലയിടത്തും വരും. സത്വമല്ല ഓർത്താൽ അനർത്ഥവുമല്ല, ഇതവാച്യമായിരുന്നു ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ അനർത്ഥമല്ല എന്ന് പറയും. ഇവിടെ പറയുന്ന എന്താണോ അസത്യമാണ് എന്നാണ്. അപ്പൊ ഇത് രണ്ടും അദ്വൈത സമ്മതമായ കാര്യമാണ്. അസത്യമാണെന്ന് പറയുക, അസത്യം സത്യമാണെന്ന് പറയുക, അല്ലെങ്കിൽ അവാച്യം എന്ന് പറയുക. മൂന്ന് രീതിയിലും പ്രപഞ്ചത്തെ കുറിച്ച് പറയാം. അതേതെങ്കിലും ഒന്ന് പിടിച്ചിട്ട് ഇതാണ് ഗുരു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മറ്റവർ പറയുമ്പോൾ അല്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇതെല്ലാം ഗുരുവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്നതാണ് അദ്വൈതം എന്ന് പറയും. അദ്വൈതത്തിൽ ഇതെല്ലാം പറയും. പിന്നെ ഈ അന്നമാനയിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ ചിന്തയുടെയൊക്കെ ഫലം എന്ന് പറയുന്നത് മുക്തിയാണ്. നേരിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താണോ യോ വൈ നാനേഹ പശ്യതി മൃത്യോ സമൃത്യം മാത്രമേ. എല്ലാം അദ്വൈതം എന്നറിയാത്തവൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യും. പറഞ്ഞാൽ എല്ലാം അദ്വൈതം എന്നറിഞ്ഞവൻ മുക്തനാണ്. അങ്ങനെ മുക്തി എന്ന് പറയുന്ന ഒരു ആശയം കൂടി ഇവിടെ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അപവദിക്കുന്നത്, നിഷേധിക്കുന്നു. പ്രപഞ്ചത്തെ നിഷേധിക്കുന്നത് മുക്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ തത്വചിന്തയുടെ കർശനമായൊരു നിലപാട് വരുമ്പോൾ അവിടെ അദ്വൈതത്തിൽ തന്നെയാണ് ഗുരു അവസാന വാക്കായി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെ ലോകകാര്യങ്ങളിലേക്ക് വരുമ്പോൾ ലോകത്തിനനുസരിച്ച് പല കാര്യങ്ങളും പറയും. അത് മറ്റൊരു വശമാണ്. ലോകവിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ അപവാദം പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ലോകത്തിന്റെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും ഒക്കെ പറയേണ്ട സന്ദർഭത്തിൽ ഈ പറയുന്ന പോലെ എന്താണ് അപവാദം പറയുക? ലോകം ഇല്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കാര്യമൊന്നുമില്ല. ലോകത്തിന്റേതായ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതിന്റെ വഴികളെ കുറിച്ച് പറയുകയും ചെയ്യും. മറിച്ച് ശരിയായ തത്വചിന്തയിലേക്ക് വരുമ്പം അതിന്റെ കൃത്യമായ നിലപാടും പറയും. ഇത് രണ്ടും വേറെയാണ്. രണ്ടും ഒന്ന്, രണ്ട് രണ്ട് കാര്യങ്ങളാണ്. തത്വചിന്തയിൽ ഇതാണ് നിലപാട്. പ്രപഞ്ചത്തെ നിഷേധിക്കും. ലോകകാര്യങ്ങളിലേക്ക് വരുമ്പോഴോ അവിടെ പ്രപഞ്ചത്തെ നിഷേധിക്കും. അവിടെ ലോകത്തെ അംഗീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ഇത് രണ്ട് തലങ്ങളാണ്, രണ്ട് വഴികളാണ്, രണ്ട് ചിന്തയാണ്, രണ്ട് തരത്തിലുള്ള പ്രവൃത്തികളാണ് എന്നറിഞ്ഞില്ലെങ്കിൽ അവിടെ ആശയക്കുഴപ്പമുണ്ട്. ഗുരു പറഞ്ഞിരിക്കുന്നു പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. ശരി, പ്രപഞ്ചം ഇല്ലാത്തതാണ്, അതുകൊണ്ട് നമുക്ക് ഇല്ലാത്ത പ്രപഞ്ചത്തിന് ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞു ഇല്ലാത്തതല്ലേ. പിന്നെ നമ്മളിവിടെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? പ്രപഞ്ചം ഇല്ലാത്തതെന്നുള്ളത് ആ തത്വചിന്തയുടെ നിലവാരത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കാഴ്ചപ്പാട്. അത് സാറിന് മനുഷ്യ ജീവിതത്തിന്റെ തരത്തിലേക്ക് വന്നാൽ എന്താണ് പ്രപഞ്ചം ഉള്ളത് തന്നെയാണ്. അവിടെ പ്രപഞ്ചത്തിൽ ഒരാൾക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇല്ല എന്ന് പറഞ്ഞൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ത്യാഗം എന്നൊക്കെ പറയുന്നതിന് പ്രപഞ്ചമില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ത്യാഗത്തിന് എന്താ സ്ഥാനം? ത്യാഗം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമില്ലാത്തതാണോ? ഇല്ലാത്ത പ്രപഞ്ചത്തിൽ ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ? പ്രപഞ്ചമേ ഇല്ലാത്തതാണ്. പിന്നെ തേജിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പ്രപഞ്ചമേ ഇല്ലാത്തതാണ്, പിന്നെ തേജിക്കാൻ എന്താണുണ്ടാവുന്നത്? ഒന്നുമില്ല, പ്രപഞ്ചമേ ഇല്ലാത്തതാണ് അവിടെ തേജിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും. അപ്പൊ ഗുരു അപ്പൊ ത്യാഗം എന്ന് പറയുന്നത് എന്താണോ? അങ്ങനെ ത്യാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കുമ്പോ അവന് ഉൾക്കൊള്ളേണ്ടതും ത്യജിക്കേണ്ടതുമായ പല കാര്യങ്ങളുമുണ്ട്. അവന് ആർജിക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമായ കാര്യങ്ങളുണ്ട്, ഉപേക്ഷിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് ലോകത്ത് ജീവിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവന് ഉപേക്ഷിക്കേണ്ടതാണെന്ന് അവന് ബോധ്യം വരുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നതാണ് ത്യാഗം. അത് പ്രപഞ്ചത്യാഗമാണ്. പ്രപഞ്ചത്യാഗം എന്ന് പറയുന്നത് കേവലം ചിന്താപരമായി മാത്രമേ സാധിക്കൂ. ചിന്തയിൽ നമുക്ക് ത്യജിക്കാം, അത്രേ സാധിക്കും. മറ്റത് ത്യാഗം എന്ന് പറയുന്നത് എന്താണ്? പ്രായോഗികമായി ത്യജിക്കുന്നതാണ്. ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ചെയ്യണ്ട എന്ന് കരുതുന്നതാണ്. വേണ്ടി വന്നാൽ ചെയ്യാൻ, പക്ഷെ ചെയ്യണ്ട. ഒരുത്തൊരു തല്ല് കൊടുക്കാൻ തനിക്ക് പറ്റും എന്നുള്ള ശേഷിയൊക്കെ ഉണ്ട്, പക്ഷെ തല്ലണ്ടെന്ന് വിചാരിക്കുന്നതാണ് ത്യാഗം. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ അതുപോലെ ജീവിതത്തിൽ ഒരാൾക്ക് ഇതൊക്കെ ത്യാജ്യമാണെന്ന് കണ്ടിട്ട് അത് ഉപേക്ഷിക്കുന്നതാണ് ത്യാഗം. അതിന് ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ ഇല്ലായ്മയായിട്ട് ബന്ധമൊന്നുമില്ല. പ്രപഞ്ചം ഇല്ലായ്മയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രപഞ്ചത്തെ ഉപേക്ഷിക്കാനൊന്നും പറ്റത്തില്ല. അത് കേവലം ആശയപരമായി മാത്രം, ചിന്താപരമായി മാത്രം നമുക്ക് നിൽക്കുന്ന ഒരു കാര്യമാണ്. ത്യാഗം സന്യാസമൊക്കെ, ത്യാഗം സന്യാസം എന്നൊക്കെ പറയുന്നിടത്ത് എന്താണ്? എനിക്കിന്നത് വേണ്ട എന്ന് വിചാരിച്ചതിനെ ഉപേക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്കിതിന്റെ ആവശ്യം എന്ന് കരുതി ഉപേക്ഷിച്ചാൽ അത് ത്യാഗം അല്ലെങ്കിൽ സന്യാസം. അത് ഭൗതികമായ ഒരു പ്രവൃത്തിയാണ് ത്യാഗം എന്ന് പറയുന്നത്. വേണ്ട എന്ന് നോക്കി ഇത് പ്രപഞ്ചത്ത് ഇല്ല എന്ന് പറയുന്നതായിട്ട് ബന്ധമൊന്നും. പ്രപഞ്ചം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരാൾക്ക് ത്യജിക്കാൻ കൂടെ പലതും ഉണ്ട്. രണ്ട് കാര്യമാണ്. പ്രപഞ്ചമേ ഇല്ലാത്തതാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്ന് പറയാൻ എന്തെങ്കിലും അർത്ഥമില്ല. പ്രപഞ്ചം ഉള്ളതായാലും ശരി, പ്രപഞ്ചം ഇല്ലാത്തതായാലും ശരി, തനിക്ക് ത്യജിക്കാനായി വേണ്ടെന്ന് നോക്കിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കും. രണ്ട് കാര്യങ്ങളാണ്. അതായത് അദ്വൈതം എന്ന് പറയുന്നത് നമുക്ക് കേവലം ഒരു ആശയമായിട്ട് മനസ്സിലാക്കാനേ പറ്റും. ഒരാശയമായാലും മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ? അവിടെ ആ ആശയത്തെ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അവിടെ എന്താണോ ഗ്രാഹ്യം, എന്താണോ ത്യാജ്യം എന്നൊക്കെയുള്ള ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. മറ്റേതൊരാശയമായി സ്വീകരിക്കാം. ഒരാൾക്ക് വേണമെങ്കിൽ പറയാം എന്താണോ, എല്ലാവരും ആത്മാവാണ്, ഒന്നാണ്, അതൊരാശയം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു, ആരോടും എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറയാം. പക്ഷെ ലോകത്ത് ഇഷ്ടവും അനിഷ്ടവും ശത്രുവും മിത്രവും ഇതൊന്നും എന്താണ് അദ്വൈതമനുസരിച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. നടക്കുന്ന കാര്യം കേവലം ഒരു ആശയപരമായി നമുക്കിങ്ങനെ പറയാം, എല്ലാം എന്താണ് അവര് ഒന്നാണ് അദ്വൈതമാണ്. നമുക്ക് ഒരാശയപരമായി പറയാം, ആ ഒരു ആശയത്തെ നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷെ ലോകത്തിൽ വരുമ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ എന്താണ് അദ്വൈതികൾ എന്നവകാശപ്പെടുന്നവർ ലോക ജീവിതത്തിലേക്ക് വരുമ്പം അവരുടെ പ്രവൃത്തികൾ എല്ലാം ഒന്നും അദ്വൈതത്തിന് നിരക്കാത്തതായിട്ടാണ് കാണുന്നത്. ഒരു ഗുരു അദ്വൈതത്തെ ഉപദേശിക്കുകയാണ്, ചുറ്റും കൂടിയിരിക്കുന്ന ശിഷ്യന്മാർ. അപ്പൊ ഗുരുവിന്റെ ഉപദേശമൊക്കെ അദ്വൈതം, ഗുരുവിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ ശിഷ്യന്മാർക്കാകെ ആശയക്കുഴപ്പം. ഈ ഗുരു പറയുന്ന അദ്വൈതമല്ലല്ലോ പ്രവൃത്തി കാണിക്കുന്നത്. എന്തേ ഗുരു നിരന്തരം പറയുന്ന അദ്വൈതത്തെ കുറിച്ച്, ഗുരുവിന്റെ പ്രവൃത്തി വരുമ്പോ എന്താണ് അദ്വൈതത്തിന് നിരക്കാത്ത പ്രവൃത്തികളും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരാളോട് സ്നേഹം കാണിക്കുന്നു, വേറൊരാളോട് ദേഷ്യം കാണിക്കുന്നു, ഒരാളെ ശിക്ഷിക്കുന്നു, വേറൊരാളെ രക്ഷിക്കുന്നു, ഒരാളോട് മിത്രത കാണിക്കുന്നു, വേറൊരാളോട് ഉദാസീനനായിരിക്കുന്നു. അപ്പോ ഗുരുവിന്റെ പ്രവൃത്തിയിൽ എന്താണ്, ഇതൊക്കെയാണ് ദ്വൈതം, മൊത്തം ദ്വൈതമാണ്. എന്നാ ഗുരു പറയുന്നത് എന്താണ് അദ്വൈതം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈരുദ്ധ്യം വരുന്നത്? അതുകൊണ്ട് ശിഷ്യന്മാർക്കെല്ലാം അദ്വൈതികളായ ഗുരുക്കന്മാരെ കുറിച്ച് വലിയ പരാതിയാണ്. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം വരുന്നത്? അദ്വൈതം ഒരിക്കലും പ്രായോഗികമായ ഒരു കാര്യമേ അല്ല, ഒരു ആശയം എന്നുള്ളതിനപ്പുറം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പ്രായോഗികമായ കാര്യങ്ങളിലൊന്നും ഒരിക്കലും അദ്വൈതം നടപ്പിലാക്കാമെന്നുള്ള കാര്യമില്ല, അത് സാധിക്കില്ല. പക്ഷെ ഗുരു ഇരുന്ന് ഉപദേശിക്കുമ്പോൾ ഞാൻ അദ്വൈതത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ ആൾക്കാരെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും, ഗുരു ഇതൊക്കെ പ്രാവർത്തികമാക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് ഗുരുവിനെ കൂട് ശിഷ്യന്മാർ ഗുരുവിന്റെ റിബലുകളാണ്. അപ്പൊ അദ്വൈതം അങ്ങനെ പ്രാവർത്തികമാക്കാവുന്ന ഒരു സാധനമല്ല, അത് കേവലം ഒരു ആശയം മാത്രമാണ്. കേവല ആശയത്തെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്രായോഗികമാക്കാൻ പറ്റത്തില്ല. കേവല ആശയം അദ്വൈതം കേവലമായൊരാശയമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ഒരു ഗുരുക്കന്മാരും ഇന്ന് വരെ അദ്വൈതത്തെ പ്രായോഗികമാക്കി ജീവിച്ചിട്ടില്ല, ആർക്കും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? എന്താണ് ആണ് ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞു, പശ്വാദിപിസ്റ്റ അവിശേഷ. മനുഷ്യന്റെ ജീവിതവും അവന്റെ ചിന്തകൾ അവന്റെ പ്രവൃത്തി ഇതെല്ലാം അദ്വൈതമല്ല, ദ്വന്ദ്വാത്മകമാണ്. എല്ലാം ദ്വൈതമാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ അദ്വൈതമാണ്, അദ്വൈതമാണ്. അപ്പൊ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ അദ്വൈതം പ്രതീക്ഷിക്കരുത്, ദ്വൈതമേ പ്രതീക്ഷിക്കാറുണ്ട്. ആ അതിന്റെ നന്മതിന്മകളും ശരി തെറ്റുകളും ധർമാധർമ്മങ്ങളും ന്യായാന്യായങ്ങളും ഒക്കെ അത് പ്രതീക്ഷിക്കാം, അത് വേറെ കാര്യങ്ങളാണ്. പക്ഷെ അദ്വൈതം ഒരിടത്തും പ്രതീക്ഷിക്കരുത്. എന്നുവെച്ചാൽ പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് പ്രപഞ്ചം ഇല്ലാത്തതാണെന്നുള്ള ഭാവനയിൽ മനുഷ്യൻ ജീവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അങ്ങനെ ജീവിക്കാനും സാധിക്കില്ല. പിന്നെ പരമാവധി വിചാരിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്വൈതത്തിന്റെ സ്ഥിതി ഇതാണ്, അതൊരാശയമാണ്. ദൈനംദിന ജീവിതത്തിൽ അത് പ്രായോഗികമായ ഒരു കാര്യമുണ്ട്. പിന്നെ ഒരാൾക്ക് പരമാവധി ചെയ്യാൻ പറ്റിയ കാര്യം എന്താണ്? ഇന്നത്തെ സ്വാമിമാരൊക്കെ ചെയ്യുന്നവരെ എന്താണ്? അദ്വൈതിയാണെന്ന് അഭിനയിക്കുക, മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ പോലെ. അതേ പറ്റൂ. അദ്വൈതമൊക്കെ കുറെ പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഞാനൊരു അദ്വൈതിയാണെന്ന് അഭിനയിച്ച് ജീവിക്കുക, അത്രയും പറ്റും. അങ്ങനെ ഒരുപാട് പേര് അഭിനയിക്കുന്നവരാണ്. എന്തുകൊണ്ട്? അമൂർത്തമായ ഒരു ആശയത്തെ ഒരു മൂർത്തമായ ആചാരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളായിട്ടോ ഒന്നും ആർക്കും നിലനിർത്താൻ പറ്റില്ല. ആശയമായി സ്വീകരിച്ചുകൊണ്ട് ശരി, ഞാൻ അദ്വൈതത്തെ എന്താണ് അംഗീകരിക്കുന്നത് എന്നൊരാൾക്ക് പറയാം. എന്റെ ജീവിതത്തിൽ ഞാൻ അദ്വൈതത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഒരു ആശയത്തെ ഞാൻ സ്വീകരിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ച അസത്യമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആശയത്തെ സ്വീകരിക്കുന്നു. പക്ഷെ അയാൾ ജീവിക്കുന്ന എവിടെയായിരിക്കും? സത്യമായ പ്രപഞ്ചത്തിൽ തന്നെയായിരിക്കും ജീവിക്കുന്നു. അപ്പൊ അതിൻ്റെതായ ഗുണവും ദോഷവും എല്ലാം എന്തുവരും? വ്യക്തിയിൽ ഉണ്ടാവും. കാരണം ഏറ്റവും അടിസ്ഥാനപരമായ എത്ര വലിയ അദ്വൈതം പറഞ്ഞാലും പറയുന്നത് ഈ ദ്വൈതമാകുന്ന നാക്കുകൊണ്ടാണ്, ചിന്തിക്കുന്നത് ദ്വൈതത്തിലുള്ള മനസ്സുകൊണ്ടാണ്, ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന എവിടെയാണ്? നമ്മുടെ ബുദ്ധിയിലാണ്. ഇതെല്ലാം ദ്വൈതമാണ്. ഇവിടെ നമുക്ക് അദ്വൈതമില്ല. ഇത് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ദ്വൈതത്തിലാണ്. പ്രപഞ്ചം ഉണ്ടെന്ന് പറഞ്ഞാലും പ്രപഞ്ചം ഇല്ലെന്ന് പറഞ്ഞാലും അതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ദ്വൈതത്തിലാണ്, അദ്വൈതത്തിലല്ല. അപ്പൊ അദ്വൈതം എന്ന് പറയുന്നത് കേവലമായ ഒരാശയം മാത്രമാണ്. അതുകൊണ്ട് പ്രപഞ്ചം അസത്യമാണ്, അതിന്റെ കാരണമാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയപരമായി നമുക്കിതിനെ ഉൾക്കൊള്ളാം എന്നുള്ളതല്ലാതെ ജീവിതത്തിലൊരിക്കലും എന്താണ് അനുഷ്ഠിക്കാൻ പറ്റിയ ഒരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട്? ജീവിതം എന്ന് പറയുന്നത് ദ്വൈതമാണ്. നമ്മുടെ മനസ്സും ബുദ്ധിയും ചിന്തയും എല്ലാം എന്താണ്? ദ്വൈതമാണ്. അത് ദ്വൈതത്തിന്റെ വഴിക്കേ പോകത്തു എന്നാണ് എന്റെ ചുരുക്കം.